തത്ര ഉദ്ധൃതം മത്രേഭ്യ ശരാവേ ഉദ്ധൃതഃ ശാരാവ ഓദനഃ തത്ര എന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രത്യം വരുന്ന ഏതെന്നായിരിക്കും സപ്തമി. സപ്തമി എന്തത്തെ തത്ര ഉദ്ധൃതം എന്നുള്ള അർത്ഥത്തിൽ അമത്രം എന്ന് വെച്ചാൽ പാത്രം തന്നെ. അമത്ര വാചക ശബ്ദങ്ങളിൽ നിന്ന് പ്രത്യേകം വരും. അതിലേക്ക് ഉദ്ധൃതമായത്, അതിലേക്ക് പകർന്നു വച്ചത് ഭക്ഷണം ഒരു പാകം ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് പകർന്നു വയ്ക്കുന്നു മറ്റൊരു പാത്രത്തിലേക്ക്. അപ്പോൾ ഒരു പാത്രത്തിൽ പകർന്നു വച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രത്യേകം വരുന്നത്. അപ്പോൾ അത് ഭക്ഷണത്തിൻ്റെ വിശേഷണമായിരിക്കും. എങ്ങനെ ശരാവേ ഉദ്ധൃത, ശരാവത്തിൽ ഉദ്ധൃതമാക്കിയത്, പകർന്നു വച്ചത്. എന്നുള്ള അർത്ഥത്തിൽ സപ്തമി എന്ന പദങ്ങളിൽ നിന്ന് വരുന്നു പ്രത്യയങ്ങൾ. ശരാവേ ഉദ്ധൃത, ശരാവത്തിൽ പകർന്നു വച്ചത്. ഇപ്പൊ ശരാവേ സപ്തമി എന്ത് അണുവിഗ്രഹം ഇങ്ങനെ വരും. ശരാവ നീ അണ്ണം, കാരണം ഇവിടെ പ്രത്യയം പ്രത്യയങ്ങൾ പറയുന്നില്ല. അപ്പൊ ഔസർഗിക അണ്ണു വരും, പ്രാഗ്ദിവ്യത അണ്ണു. ഇവിടെ സമാസം സപ്പു ലോപിക്കുന്നു. ശരാവ ആന്നിരിക്കുമ്പോൾ ആദിവൃദ്ധി ചക്കാർ ലോപം ശരാവ. ഇപ്പൊ ശരാവ എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രത്തിൽ പകർന്നു വച്ചത്. അതെന്തായിരിക്കും? ഓദന. പിന്നെ പാത്രത്തിൽ പകർന്നു വെച്ചതായതുകൊണ്ട് എന്ന് ഇവിടെ പറയുന്നുള്ളു. പക്ഷേ ഇത് ഉച്ഛിഷ്ടമായി പാത്രത്തിലിരിക്കുന്നത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ പ്രയോഗം കാണുമായിരിക്കാം എവിടെയെങ്കിലും. എന്തായാലും ഇതിന്റെ സൂത്രത്തിൽ നിന്ന് ഇത്ര അർത്ഥമേ ഉള്ളൂ. എന്താണോ പാത്രത്തിലേക്ക് പകർന്നു വെച്ച അന്നം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ശരാവഹ ഓദന എന്ന് പറഞ്ഞാൽ, ആ ശരാവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പകർന്നു വയ്ക്കുന്ന പാത്രമാണ്, ചട്ടി. അതാണ് പഴയകാലത്ത് അതിലാണല്ലോ മൺപാത്രങ്ങളാണ്. അപ്പൊ അതിൽ പകർന്നു വെച്ച് അന്നത്തിനും പറയുന്നത് ശരാവം. സംസ്കൃതം ഭക്ഷാഹ സപ്തമ്യന്താത് അണുസ്യാത് സംസ്കൃതയർത്ഥേ. യത് സംസ്കൃതം ഭക്ഷാസ്തേ തേ സ്യുഃ. ഭ്രാഷ്ടേഷു സംസ്കൃത ഭ്രാഷ്ടാ യവാഹ. ഇവിടെ പൂർവത്തിന് തത്ര വരുന്നുണ്ട്, ഇവിടെയും തത്ര സംസ്കൃതം. അതിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അതിൽ സംസ്കരിക്കപ്പെട്ടത് ഏതോ അത്. സപ്തമി എന്തത്തിൽ നിന്നാണ് പ്രത്യേകം വരുന്നത്. ഭ്രാഷ്ട്ര എന്ന് പറയുന്നത് ഭരിക്കുന്ന വറക്കുന്നതിനും പൊരിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന പാത്രമാണ്. മലയാളത്തിൽ വറചട്ടി എന്ന് പറയും പഴയകാലത്ത്. ഇവിടെ അങ്ങനെ അതിനുപയോഗിക്കുന്ന ഈ ഇതുണ്ടല്ലോ മലരെല്ലാം വറുത്തെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പഴയകാലത്ത് ഉപയോഗിക്കുന്ന ഉണ്ട് കലങ്ങൾ. അതിന് പ്രത്യേക കലമൊന്നുമില്ല, വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടിയ കലങ്ങൾ. അതെടുത്ത് ചരിച്ച് വയ്ക്കും. ചരിച്ച് വയ്ക്കുമ്പോൾ അത് സൗകര്യമാണ്, അതിനാണ് വറുത്തെടുക്കുന്നത്. അതുപോലെ ഇപ്പോ അങ്ങനെയുള്ള വറചട്ടിയിൽ വറുത്തെടുക്കുന്നതെന്തോ അത് അതിനെയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അത് ഭക്ഷമായിരിക്കണം. ഭക്ഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനം. ഭക്ഷ്യന്തേ ഭക്ഷാഹ, ഭക്ഷിക്കാൻ പറ്റിയ സാധനമായിരിക്കും. ഭക്ഷ്യശബ്ദത്തിൽ നിന്ന് കർമ്മണി ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷ ആ ഭക്ഷ എന്ന് വരും. ഉദാവൃത്തി വരത്തില്ല. എന്തുകൊണ്ടാണ്? അതിന കാരണം ഭക്ഷ എന്ന് തന്നെ അകർത്തിന്റെ കാരകേസനായ ഖഞ്ഞ് ഭക്ഷിക്കുന്നതെന്തോ അത് ഭക്ഷിക്കപ്പെടുന്നതെന്ന് പറയും. അതാണ് ഭക്ഷ. ആ അർത്ഥത്തിൽ പ്രത്യേകം വരേണ്ട എവിടെ നിന്ന്? സപ്തമ്യന്തത്തിൽ നിന്ന്. അത് തത്ര സംസ്കൃതം എന്ന് പറയുമ്പം അതും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തെക്കുറിച്ചുള്ള ശബ്ദം. മുമ്പ് പറഞ്ഞു എന്താണ്? അമത്രം പാത്രമെന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഏതൊന്നിലാണോ സംസ്കരിക്കുന്നതെന്ന് അർത്ഥം കിട്ടുന്നതുകൊണ്ട് പാത്രമാണെന്ന് കിട്ടും. പാത്രത്തില്ലാതെ ഉറക്കാൻ പറ്റും. അതാണ് സപ്തമ്യന്തത് അണ്ണസ്യ. സപ്തമ്യന്തത്തിൽ നണ്ണ് വരുന്നു സംസ്കൃതയടുത്ത്. ഏത് സംസ്കൃതം ഭക്ഷാചേ സിവ്. എന്തിനെങ്കിലോട്ട് വറുത്താൽ പോരെ, പിന്നെയോ വറുക്കുന്നത് ഭക്ഷണമായിരിക്കും. ഭ്രാഷ്ട്രേഷു സംസ്കൃത ഭ്രാഷ്ട്ര യവാഹ. അത് വിഗ്രഹം എങ്ങനെ വരും? എങ്ങനെ എന്നാണോ എന്നാണോ അലവ് വിഗ്രഹം വരുന്നത്? ആ ഭ്രാഷ്ട്ര സുപ്പ് ഭ്രാഷ്ട്രേഷു ബഹുവനമാണ്. അണ് പ്രത്യം വന്നു, ഇവിടെ ആധിവൃദ്ധി ഉണ്ട്. പിന്നെ എന്തുവരും? അകാരം ലോപിക്കും. ഭ്രാഷ്ട്രാഹ യവാഹ എന്ന് പറയും. അത് അലോവിഗ്രഹം വരുന്നതാ വിഗ്രഹം അനുസരിച്ചിട്ടാണ് ഭ്രാഷ്ട്രേഷു എന്ന് വിഗ്രഹിച്ചു. അത് ഭ്രാഷ്ട്രേഷു എന്ന് ബോധനത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു? ഒരു പാത്രമേ ഉള്ളൂവെങ്കിൽ എന്താണോ പക്ഷെ ഇവിടെ പാത്രം ഒന്നാണെങ്കിലും ബഹുജനത്തിൽ പറയാൻ കാരണം എന്താണ്? യവോ എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമല്ലേ? അത് ഒരു പാത്രത്തിൽ തന്നെ പലതവണ വറുത്തെടുക്കും. വറുത്തെടുക്കുമ്പോൾ യവോ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലും പാത്രം ഒന്നും. അപ്പൊ യവത്തിനെ കണ്ടുകൊണ്ടാണ് പറയുന്നത് എന്താണോ ഇത്? ഇതിൽ വറുത്തെടുത്താണ്. കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് കാരണം ഒരു തവണ വറുത്ത് പ്രശ്നം തീരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ബഹുവനം ഉപയോഗിച്ചത്. ഭ്രാഷ്ട്രേഷു ഭക്ഷ സംസ്കൃത മലയാള ഭാഷയിൽ ഭാരതീയ ഭാഷയിൽ അങ്ങനെ പറയാറുണ്ട്. എങ്ങനെ? ഒരേച്ചിട്ട് പല പ്രാവശ്യം വറുത്തത് കൊണ്ട് ബഹുവചനം യവശബ്ദം ബഹുവനത്തിലേ ഉപയോഗിക്കുന്നു. ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് കൂടുതലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവയവ ബഹുത്വപേക്ഷയിൽ യവാഹ എന്ന് പറയുന്നു. കൂടുതലുള്ളതുകൊണ്ട് ബഹുവിനെ ഉപയോഗിച്ചു. വ്രീഹേഹ, ഏകോവിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഈ വറുത്തെടുക്കുന്ന സാധനം ഒരുപാടുള്ളതുകൊണ്ട് വിവാഹ എന്ന് പറഞ്ഞു. അതിൻ്റെ വിശേഷണമായി ഉപയോഗിക്കുമ്പോൾ എന്തോരും ഭ്രഷ്ടാഹ, അങ്ങനെ ഉപയോഗിക്കുന്നു. സ അസ്യ ദേവത, ഇന്ദ്രോ ദേവത അസ്യേതി ഐന്ദ്രം ഹവിഹി. ഇവിടെ ഏതിൽ നിന്നായിരിക്കും പ്രത്യേകം വരുന്നത്? പ്രഥമാന്തത്തിൽ നിന്ന്. എന്തുകൊണ്ട് സ തുടക്കത്തിൽ സ എന്ന് പറഞ്ഞു? അപ്പൊ സ എന്നെ പറഞ്ഞുള്ളൂ. അസ്യ ദേവത സ, ഇതിന്റെ ദേവതയാണ് അത്. ഇതിന്റെ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാം, ദേവത എന്ന് വന്നതുകൊണ്ട് കൂടുതലും വൈദികമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അസ്യ ഹവിഷ, ഈ ഹവിസിന്റെ. അസ്യ സ്തവസ്, ഈ സ്തവത്തിൻ്റെ. അസ്യ മന്ത്രസ്, ഈ മന്ത്രത്തിൻ്റെ. ഇങ്ങനെയെല്ലാം ഉപയോഗിക്കും. ഈ മന്ത്രത്തിൻ്റെ ദേവതയാണ് ആര്? സ എന്ന് പറഞ്ഞാൽ ആ ദേവത. ഈ മന്ത്രത്തിന്റെ ദേവതയാണ് ആ ദേവത. ഏതൊരു ദേവത? ഒരു ദേവതയെക്കുറിച്ച് പറയുന്നു, ഈ ദേവത ഈ മന്ത്രത്തിന്റെ ദേവതയാണ്, ഈ സൂക്തത്തിന്റെ ദേവതയാണ്. അതുകൊണ്ടല്ലോ മന്ത്രങ്ങൾക്ക് ദേവതയുണ്ട്, ഹവിസിന് ദേവതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ പ്രത്യേകം വരുന്നത് സ ദേവതാവാചക ശബ്ദത്തിൽ നിന്നായിരിക്കും. കാരണം ഇതാണ് ആ മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയുമ്പോൾ ദേവതാവാചക ശബ്ദത്തിൽ നിന്ന് വന്നല്ലേ പറ്റും. അപ്പോൾ ഇന്ദ്രോ ദേവത അസ്യ മന്ത്രസ്യ, ഇന്ദ്രനാണ് മന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഹവിസിന്റെ ദേവത എന്ന് വിഗ്രഹിക്കുമ്പോൾ അലവ് വിഗ്രഹം എങ്ങനെ വരും? ഇന്ദ്ര സു ആണ്, സുപ്പ് ലോപിക്കുന്നു, ആദിവൃത്തി ആദിവൃത്തി അനുഭായി അകാരം ലോപിച്ച് ഐന്ദ്രം ഹവിഹി, ഹവി നമസ്ലിംഗമായുണ്ട്, ഐന്ദ്രം എന്നുമാണ്. തദ്ധിതമല്ല, അങ്ങനെയാണ് വിശേഷത്തിനനുസരിച്ച് വരും. ഐന്ദ്രം എന്ന് കണ്ടാൽ മനസ്സിലായിക്കൊള്ളണം ഇന്ദ്രൻ ദേവതയായിരിക്കുന്ന ഹവിസിനെയാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും. സമയത്ത് സാവിത്രി എന്ന് ഗായത്രിയെ പറയണത് അത് സ്തുതി എന്നുള്ള അർത്ഥത്തിലായിരിക്കും അല്ലേ? ഏത് ഗായത്രി മന്ത്രത്തിനെ സാവിത്രി എന്ന് പറയുമല്ലോ, അത് ഛന്ദസിന്റെ പേര്. അപ്പൊ ശ്രീലിംഗത്തിൽ സാവിത്രി എന്നൊന്ന്, അപ്പൊ ഗായത്രി എന്ന് പറയുന്നത് അങ്ങനെ വരുന്നത് പേര്. സംജ്ഞ, സംജ്ഞ ഏത് ലിംഗത്തിൽ ഉപയോഗിക്കാം? അത് ഇത്രയോ സംജ്ഞകളുണ്ട്. ചക്വരി സ്ത്രീലിംഗത്തിലല്ലേ. ഈ സവിതൃഗായത്രി എന്നുള്ളതിന് ഒരു സാവിത്രി എന്ന ഒരു സംക്ഷിപ്ത രൂപം കാണുന്നുണ്ട്. സവിതാവിനെ ഉദ്ദേശിച്ചുള്ള ഗായത്രി സാവിത്രി, അത് ഈ നിയമം അനുസരിച്ചായിരിക്കും. സവിതാ ദേവത എന്ന് പറഞ്ഞുകൊണ്ട് സവിതുർ വരേണ്യം ചൊല്ലുമ്പോൾ സവിത ദേവതാസ്യ എന്തിന്റെ? ഈ അല്ല, അതിനിപ്പോ സ്ത്രീലിംഗത്തിൽ ഇതില്ലല്ലോ. കാരണം അത് മന്ത്രത്തിന്റെ വിശേഷണമായിട്ടാണ് വരികയാണെങ്കിൽ സാവിത്രം എന്ന് പറയണം അല്ലേ? ആ പുള്ളിങ്ങ വലിയ സാവിത്രം എന്ന് സാവിത്രി എന്ന് കേട്ടു. ആ സ്ത്രീലിംഗത്തിൽ വരുമ്പോ അതങ്ങനെ സ്വപ്നയായിട്ട് അല്ല. അത് സ്ത്രീലിംഗത്തിൽ അണ്ണം തോണെങ്കിൽ സ്ത്രീലിംഗം വരാം, പക്ഷെ അത് ഈ പറയുന്ന മന്ത്രമോ ഹവിസോ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഗായത്രി എന്ന് പറയുന്ന പോലെ അത് ഗായത്രി ഗായന്തം ത്രായതേ ഇങ്ങനെയൊക്കെയാണ് വിഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇനി വേണമെങ്കിൽ പറയാം, എന്തുകൊണ്ട് സ്ത്രീലിംഗം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോഗം അങ്ങനെ പറയേണ്ടി വരും. എന്നാലും രൂപം ഇത് വരുമ്പോ ഈ സൂത്രപ്രകാരം വന്നാൽ രൂപം ഇത് വരില്ലല്ലോ. സാവിത്ര പുല്ലിംഗത്തില് അണുപ്രത്യല്ല വരും, സവിത്ര അണുനല്ല വരും. സവിത്ര ആ സാഹസ്യ ദേവത ഔസർഗീയമായ അണ്ണം, വേറെ പ്രത്യയങ്ങൾ വിധിച്ചിട്ടില്ലെങ്കിൽ സവിത ദേവതാസ്യ സവിതാവ് ദേവതയായിരിക്കുന്നു. ഹവിസോ മന്ത്രമോ എന്തായാലും അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട്. പ്രകൃതിഭാവം വിധിക്കുന്നിടമുണ്ട്, ഹൃദയത്തിന് രീങ് വിധിക്കുന്നിടമുണ്ട്. ഏതൊക്കെ പ്രത്യയങ്ങൾ വരുന്നു പരത്തിൽ അതനുസരിച്ച് ഒരു രൂപ സിദ്ധമായിട്ടുണ്ട്, ആ അർത്ഥത്തിലുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും തീർത്തും. എന്താ പറയാൻ പറ്റത്തില്ല. ഇന്ദ്രോ ദേവദാസ്യ ഐന്ദ്രമൊഴിയുന്നു. പശുപതി ദേവത അസ്യ ഏത് സൂത്രം പ്രവർത്തിച്ചത്? എന്താണോ അശുപത്യാദിഭ്യതിൽ വരുന്നതാണ് പശുപതി ശബ്ദം. അശുപത്യാദിഭ്യസ്യപ്രകാരം അണ്ണു വന്നു. പശുപതി ദേവത അസ്യ പാശുപതം. ഈ സൂത്രമാണ് അർത്ഥത്തെ നിർദ്ദേശിച്ചത്. പ്രത്യേകം വരാൻ പ്രത്യേകം സൂത്രമുണ്ട്. പ്രത്യേകം വരാൻ പ്രത്യേകം സൂത്രമല്ലെങ്കിൽ ഈ സൂത്രപ്പാർ എന്തുവരും? അണ്ണു വരും. സാസ്യ ദേവതാ പ്രകാരം ഇത് അർത്ഥത്തെ നിർദ്ദേശിക്കുകയാണ്. പക്ഷേ വിശേഷിച്ചൊരു പ്രത്യേകം ഇരിക്കാൻ സൂത്രമില്ലെങ്കിൽ ഔസർഗീയമായ ഇത് വരും. ഇവിടെ അങ്ങനെയല്ല, പശുപതി ശബ്ദത്തിനൊരു സൂത്രമുണ്ട്. അപ്പം ഈ സൂത്രം അർത്ഥത്തെ നിർദ്ദേശിച്ചു. അശുപത്യാദി ദിശ പ്രകാരം അണ്ണു വന്ന് പാശുപത്തം, വികാരം ലോപിച്ച് പാശുപത്തം. ബാർഹസ്പത്യം ബൃഹസ്പതി ദേവത അസ്യ എന്ത് വരുന്നു? എന്നാ പിന്നെ പശുപതിയിലും പത്യുത്തര പദം കൊണ്ട് ഞാൻ വരണ്ടേ? ആ അതിന്റെ അപവാദമാണ് ആ സൂത്രം നേരത്തെ പഠിച്ചു. അപ്പൊ ബാർഹസ്പത്യം ബൃഹസ്പതി ദേവത അസ്യ എന്ന് വിചാരിച്ച് ബാർഹസ്പത്യം എന്ന് പറയുന്ന ഒരു ശബ്ദം ഈ അർത്ഥത്തിലേ വരാവുന്നില്ല, പല അർത്ഥത്തിലും വരാം. മനസ്സിലായോ? ബൃഹസ്പതിയുടെ അപത്യം എന്തോരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രൂപം കണ്ടിട്ട് ഇങ്ങനെ അർത്ഥമൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതാണ് അവിടെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ബൃഹസ്പതി ദേവദാസ്യ ബർഹസ്പത്യം ഇവിടെ എന്ത് ചെയ്തു? ദിത്യദിത്യാദിത്യപത്യുത്തരപദാദിവൃദ്ധി വന്നു. പിന്നെ എന്തോന്നു ഇക്കാരം പോയി ബർഹസ്പത്യം. ശുക്രാദ് ഘൻ ശുക്രശബ്ദത്തിൽ നിന്ന് ഖന്ന പ്രത്യയം വരുന്നു. സ്വാമി, ഈ അഗ്നികളില് ഗാർഹപത്യം ദാക്ഷിണാത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നപുംസകമായത്? ഗാർഹപത്യം ആവഹനീയം ദാക്ഷിണാത്യം എന്നൊക്കെ നപുംസകത്തിലാക്കിയത്? ദാക്ഷിണാത്യ ശബ്ദം ഇനി വരും, ഇവിടെ തന്നെ വരും. പിന്നെ നപുംസകം പുല്ലിംഗം എന്ന് പറയുന്നത് എന്താണ്? ലോകസിദ്ധത്വ ലിംഗസ്യ, ലോകത്തിനങ്ങനെ പ്രയോഗിക്കുന്ന അതാണ് മുഖ്യം. ലിംഗത്തിന് വേറെ നിയമമൊന്നും പറയാൻ പാടില്ലെന്നുള്ളതാണ് പൊതുവായി പറയുന്നത്. എന്തുകൊണ്ട് അതങ്ങനെ ഉപയോഗിക്കുന്നു? ലോകത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നു, അതാണ്. എന്നാൽ ലിംഗാനുശാസനമുണ്ട്, അതും മുഖ്യമല്ല എന്നുള്ളതാണ്. ഖഞ്ഞ് അബന്ധം, ഖഞ്ഞന്ത അബന്ധം പുല്ലിംഗത്തിൽ ഉപയോഗിക്കണമെന്നാണ് നിയമം. പക്ഷെ ലോകത്തിൽ മത്സ്യലിംഗത്തിൽ ഉപയോഗിച്ച അതാണ് പ്രമാണം. ശുക്രാത് ഖന്ന, ശുക്രോ ദേവദാസ്യ എന്ന് വിഗ്രഹിക്കുന്നു. അലവ് കേൾക്കുന്നവരും ശുക്രു ഖന്ന വരും, ഖ ശേഷിക്കും. ആനേനീയ ഭടകജകാം പ്രത്യാദീ, ഖാക്ക് എന്ത് വരും? ശുക്ര ഇയ, ശുക്രയ്യ എന്നിടത്ത് എന്ത് വരുന്നു? അകാരം ലോപിച്ച് ശുക്രിയം എന്ന് പറയുന്നു. ഹിന്ദിയിൽ പറയാറില്ലേ ശുക്രിയ, അത് ഹിന്ദി ഹിന്ദിയുടെ സ്വന്തമൊന്നും ആയിരിക്കില്ല, ആണോ? അറബി, ഫാർസി, ഉറുദു ആകാം. ഉറുദു ശുക്രിയ. പക്ഷെ ഇത് വേറെ, ഇത് ഒറിജിനൽ സംസ്കൃതം. ശുക്രൻ ദേവതയായിട്ടുള്ള ഹവിസ് ശുക്രിയം, ഹവിസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നമസ്സും കൊടുത്തത്. അത് വൈദിക കർമ്മങ്ങളിൽ ശുക്രൻ ദേവതയായിട്ട് വരുമോ? അതായത് അസുരനല്ലേ, വൈദിക കർമ്മങ്ങളിൽ ശുക്രൻ ദേവതയായിട്ട് വരും? ആ, ശുക്രനും ദേവതയുണ്ട് ഹവിസ്, അതുണ്ട്. അത് പുരാണങ്ങളിൽ വരുമ്പോഴല്ലേ, വേദത്തിൽ കാര്യങ്ങൾ വേറെയല്ലേ. ബൃഹസ്പതി വന്നില്ലേ, ബൃഹസ്പതി എന്ന് പറയുന്നത് ചാർവാകന്മാരുടെ ഗുരുവല്ലേ. വേദത്തിൽ വരുമ്പം ആണ് വേറെ, അതൊക്കെ പിന്നെ ഇപ്പോഴത്തെ കഥകളിൽ വന്നതല്ലേ. സോമാത് ദ്യൻ, സോമശബ്ദത്തിൽ നിന്ന് വരുന്നു സാസ്യ ദേവത. അലവ് വിഗ്രഹം അങ്ങനെ വരും. ശേഷിക്കും നിത്തായുണ്ടെന്ത് വരും? സ അസ്യ ദേവത. പൂർവത്തിൽ ഇങ്ങോട്ട് വരുന്ന നമ്പര് നോക്കുക, എന്താണ്? 24, 26, 30. സാ എന്നിവിടെ അനുവർത്തിക്കുന്നോണ്ട് എന്തുവരും? അപ്പൊ പറയുന്ന എന്താണ്? സാ അസ്യ ദേവത ഇത്യസ്മിൻ അർത്ഥേ സോമശബ്ദാൽ എന്നാണ് എന്റെ അർത്ഥം. ഇപ്പൊ സൂത്രത്തിലെ ആദ്യം നോക്കുമ്പോൾ നമ്മൾ അനുവർത്തിയുടെ നോക്കണം. അനുവർത്തിയിൽ സാ വന്നു കഴിഞ്ഞാൽ അത് ഇതിന്റെ മുമ്പിൽ പോകും. അപ്പോ സ അസ്യ ദേവത ഇത്യ അസ്മിൻ അർത്ഥേ സോമശബ്ദാൽ ഡൺ എന്ന് അർത്ഥം വരും. അപ്പോൾ പ്രഥമാന്തത്തിൽ നിന്ന് വരും. അതുകൂടെ നോക്കണം, സൂത്രത്തിൽ ആദ്യം നോക്കിയാൽ പോരാ, അനുവൃത്തിയുടെ നോക്കണം. എല്ലാവർക്കും എന്ത് സന്തോഷമായിരുന്നു ഞാനൊരു അബദ്ധം പറഞ്ഞത്. നേരത്തെ ചോദിക്കണ ശുക്രാത് ഖാൻ ചോദിക്കണേ, അത് തന്നെ. നിങ്ങൾ ഇത്രയും ആവേശത്തോടെ പറയുമ്പോൾ എനിക്കും തോന്നുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണ്. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഇത്രയും ആവേശത്തിൽ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകും. എല്ലാം ഉറപ്പിച്ച് പറയുന്നതിനാണ് ബലം. ചിലപ്പോൾ എനിക്കും തോന്നുന്നു എനിക്ക് പറഞ്ഞത് തെറ്റിയാണ്. സോമശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ഇയ വരുന്നു. അലോകിക്കരവിങ്ങനെ നിത്തായുണ്ട് എന്ത് വരുന്നു? ആദിപുരത്തിൽ സൗമ യ എന്ത് വരുന്നു? നിശ്ചയിച്ച ടിത്തൊക്കെ വയ്ക്കുന്നത് ഒന്ന് ഡിഡ് ആണ് ചിപ്രകാരം സ്ത്രീലിംഗത്തിൽ നീപ്പ് വരുന്നത്. സൗമി എന്ന് വരും, യകാരഹലസ്ഥകാരലഭിച്ച് സൗമി എന്ന് വരും. പിന്നെ സ്വരത്തിലൊക്കെ വരുന്ന വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്. സ്വാമി സൗമ്യ എന്നൊരു രൂപമുണ്ടല്ലോ, സൗമ്യ സോമയാഗം കൊണ്ട് ആരാധിക്കപ്പെടുന്ന വളരെ സോമ. ഇപ്പം അപത്യ അർത്ഥത്തിൽ വരാം, അങ്ങനെ വരാം. സൗമ്യ എന്ന് പറയുന്നു, സൗമ്യ അങ്ങനെയും വരാം. എത്തു വന്നാൽ മതി, ആദിവൃത്തി വരത്തില്ല. ആ സൂത്രം വന്നില്ലേ, സോമ്യശബ്ദത്തിന്റെ സൂത്രം വന്നില്ല. ഇതിനൊരു സൂത്രമുണ്ട്, സോമശബ്ദത്തിൽ നിന്ന് എത്തി വിധിക്കും സൗമ്യ എന്ന് പറയും അപത്യാർത്ഥത്തിൽ. അപ്പൊ ഇവിടെ എന്ന് വരുന്നു സൗമ്യം എന്ന് വരുന്നു. അടുത്ത് വായു ഋതു പിതൃ ഉഷസോ യത്. വായു ഋതു പിതൃ ഉഷസോ യത്. സിദ്ധാന്തമതി പഠിക്കുന്ന സമയത്ത് തദ്ധതിൽ ഒരുപാട് സൂത്രമുണ്ട്, അതിൻ്റെ ഒരു പത്തിലൊരംശമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇത് പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ വിശേഷിച്ചെന്തെങ്കിലും ഉള്ള സൂത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ സമയമെടുക്കും. അല്ല, ഇതുപോലെ ഓരോ അധികരണത്തിലുള്ള സൂത്രങ്ങൾ പഠിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് 100 സൂത്രമാണ് കണക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു മിനിറ്റിൽ 2.5 സൂത്രം എന്നാലേ തീരത്തുള്ളൂ. ഇതിനൊരുപാട് സമയം പിടിക്കും. ഇപ്പൊ പ്രക്രിയ പറയേണ്ട കാര്യമില്ല. പ്രകൃതി ഇന്നതാണ്, പ്രകൃതി ഇന്നതാണെന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം. ഇപ്പൊ ആദ്യ വൃത്തി വരുന്നു, എസ് ടി ജാകാരൻ ലഭിക്കുന്നു എന്നും പറയേണ്ട കാര്യമില്ല. വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ അത് പഠിക്കാൻ ആർക്കും പറ്റും. പക്ഷെ പിറ്റേ ദിവസം ഇത് മനഃപ്പാഠം ചെയ്ത് സൂത്രവും ഉദാഹരണവും സഹിതം പറയും, കേൾപ്പിക്കുകയും ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ചോദിക്കുന്നു, ഒരുമിച്ചങ്ങ് പറഞ്ഞാൽ പോരാ. ഓരോന്നോരോന്നായിട്ട് ക്രമത്തിന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും മറുപടി പറയണം. അത് നിങ്ങളെപ്പോലെ പുസ്തകം തുറന്നു വെച്ചിട്ടല്ല, പുസ്തകം മുടക്കി വെച്ചിട്ട്. അങ്ങനെയാണ് പൊതുവെ വടക്കേന്ത്യയിലെ പഠന രീതി. വായു ശബ്ദം, ഋതു ശബ്ദം, പിതൃശബ്ദം, ഉഷസ് ശബ്ദം, ഇതെന്നെല്ലാം സഹസ്യ ദേവത എന്നുള്ള അർത്ഥത്തിൽ എത്തുവരുന്നു. വായു ദേവത അസ്യ, വായുവിൽ നിന്ന് എത്തുവന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. ഓർ ഗുണം വന്നാൽ എന്ത് വരുന്നു? വന്ദോയി പ്രത്യേ അബദ്ധം വരുന്നതാണ്. ഏച്ചവായവായ എന്ന് പറഞ്ഞു പോകും ആവേശത്തിൽ. അല്പം ചിന്തിച്ചാലും മനസ്സിലാവും ഇവിടെ ഏകാരമാണ് പരത്തിയിരിക്കുന്നത്. ഇപ്പോ വായവ്യം, വായുദേവതയായിട്ടുള്ള ഹവിസ് വായവ്യം. ഋതു ദേവത അസ്യ, അവിടെ ഇത് തന്നെ സംഭവിക്കുന്നു. എന്ത് വരുന്നു? ഓർഗുണം വരുന്നു, വാന്തോ ഈ പ്രത്യം എന്താണ് കർത്തവ്യം? വരുത്തു ഗുണം കർത്തവ്യം. യാ പരത്തിയിരിക്കുന്നോണ്ട് എന്ത് തോന്നു? വന്തോയി പ്രത്യേകം പിതൃശബ്ദത്തിൽ നിന്നു പിതാ ദേവത അസ്യ എന്ന് വിവരിക്കും. പിതൃശബ്ദത്തിൽ നിന്ന് വായു ഓർദ്ധു പിതൃഷസ്വ എത്ത് പ്രകാരം എത്ത് വന്നു കഴിഞ്ഞാൽ വരുന്നു രീങ് ഋത അകൃത്യകാരേ അസാർവധാതുകേ യകാരേ ചൗചപരേ ഋദന്താംഗസ്യ രീങ് ആദേശ എസ്യേതിച പിത്രിയം ഉഷസ്യ ഉഷസ്യ. ഇവിടെ ഋദന്തമായ അംഗത്തിന് രീങ് വിരിക്കുകയാണ്. ഇത്തായണ്ടെന്തോരം ങ്ങിച്ച പ്രകാരം ഋകാരത്തിന് രീങ് വരുന്നു. രീങ് വന്നാൽ എന്ത് ശേഷിക്കും? രീ ശേഷിക്കും. പിതൃലെ ഋകാരത്തിന് രീ വരുന്നു. പിതൃലെ ഋകാരത്തിന് രീ വന്നാൽ എന്തുവരും? പിത്രാണ് ഋകാരാന്ന് തോന്നാൻ രീ വന്നാൽ എന്തുവരും? പിതൃ ഋകാരാന്ത രീ വന്നാൽ എങ്ങനെ വരും? പിത്രി രേഭൂകാരം പിത്രി എന്ന് വരും. പിത്രി പരത്തിൽ എന്തിരിക്കുന്നു? സൂത്രം വരുന്നു എസ് പ്രകാര വികാരം ലോപിക്കും. അപ്പൊ എന്തായി? പിതൃയ പിത്രിയം പിതാ ദേവത അസ്യ. മനസ്സിലായല്ലോ? പിതൃശബ്ദം പരത്തിൽ ആദ്യത്ത് വന്നു. ഋകാരത്തിന് രീങ് വന്നപ്പോൾ ഋകാരം പോയിട്ട് അതിന്റെ സ്ഥാനത്ത് രീ ദീർഘമായിട്ട് വന്നു രേഖ വികാരം. യാ പരത്തിലിരിക്കുന്നുണ്ട് എസ് എ പ്രകാരം ഈകാരം ലോപിച്ചു. അപ്പൊ പിതൃയ പിത്രിയ പിത്രിയ അത് എന്റെ നിമിത്തങ്ങൾ പറയുന്നു. അകൃത്യകാരേ എന്നാണ് കൃത്തിലേകാരമായിരിക്കാൻ പാടില്ല. ഒന്നു കൃത്തിലേകാരമാണെങ്കിൽ ഋകാരത്തിന് ഒരിങ്ങ് വരത്തില്ല. അസാർവധാതുകേകാരേ സാർവധാതുകേകാരമായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് കൃദന്തത്തിലും വരുന്നില്ല തിങ്ങന്തത്തിലും വരുന്നില്ല. അങ്ങനെ അല്ലാത്ത ഏകാരം വരുത്തി വരാം എന്ന് പറയുമ്പോൾ ഇവിടെ വരും തദ്ധിതത്തിലെ ഏകാരം പരമരിക്കുമ്പോൾ പിന്നെ ചൗച ചിപ്രത്യേകം വിധിക്കും. പരേ ഋദന്താംഗസ്യ രീങ് ആദേശ. അപ്പൊ യകാരം പരത്തിലിരിക്കണം, അത് കൃത്തിലേകാരമായിരിക്കരുത്. പിന്നെ സാർവധാതുമായിരിക്കും. ആർദ്ധാതുവാണെങ്കിൽ വരാം, സാർവധാതു ഏകാരമായിരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഋദന്തമായ അംഗത്തിന് രീങ് വരുന്നു, അന്ത്യത്തിലെ രീ വന്നു, എസ് എതിജ വന്നു, പിത്രി ഒന്നു വന്നു. ഇത് പിതൃശബ്ദത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഉഷശബ്ദത്തിൽ നിന്ന് എത്തു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഉഷസ്യം. പ്രത്യേകിച്ചൊന്നും വരാൻ സകാരത്തിന്റെ ഒത്തും വരുന്നില്ല. എന്തുകൊണ്ട്? എന്താ പറഞ്ഞത്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തറപ്പിച്ച് പറയണം, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. എന്തുകൊണ്ട് പ്രസംഗം ഇല്ല? അങ്ങനെ സ്വദിഷ സർവനാമസ്ഥാനേ യജിഭം ആ കടാരാത് ഏകാസഞ്ജ ഒരിടത്ത് ഒന്നേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും? അതിനവിടെ എന്ത് പറഞ്ഞു പഠിച്ചെടുത്ത്? അതിനുശേഷം എന്ത് പറഞ്ഞു? യാ പര അനവകാശ ഓർമ്മയുണ്ട. നമ്മുടെ ബസഞ്ജ വരത്തുള്ളൂ, പദസഞ്ജയില്ല. അപ്പൊ ഉഷസ്യം ശേഷം പറയാൻ കാരണം എന്താ? ശേഷം ഈ ഉഷസ്യം പറയാൻ കാരണം എന്താ? എങ്ങനെ ഈ സൂത്രത്തിന് ശേഷം ഉഷസ്യം പറയാൻ കാരണം എന്താ? രീങ്ങറുതയ്ക്ക്, അതായത് ആ ക്രമത്തിന്റെ സൂത്രം വായു ഋത് പിതൃ ഉഷസ്, പിതൃ കഴിഞ്ഞ് ഉഷശബ്ദം വന്നു. പിതൃ വന്നപ്പോ അവിടെ വിശേഷ സൂത്രം വന്നു ഋതന്തമായതുകൊണ്ട്. അപ്പൊ അതും പറഞ്ഞതിന് ശേഷം പിന്നെ ഉഷസ്യം പറഞ്ഞു, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഉഷസ് എന്ന് പറയുന്ന ഇവിടെ ദേവതാവാചകമാണ്. പിതൃ എന്ന് പറയുന്ന അച്ഛനല്ല, പിന്നെ അതും ദേവതയാണ്. അതൊക്കെ ദേവതാ ശബ്ദങ്ങളാണ് എല്ലാം. തീർത്ഥു എന്ന് പറയുന്നതും ദേവതയാണ്, സാധാരണ തീർത്ഥു എന്നുള്ള അർത്ഥത്തിലുണ്ട്. വായുവും ഇവിടെ ദേവതയാണ്, എല്ലാം ദേവതാവാചക ശബ്ദങ്ങളാണ്.